അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞാല് ഗുരുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് വിവേകാനന്ദ സ്വാമി. വിവേകാനന്ദ സ്വാമി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വാളുകൊണ്ട് മതം പ്രചരിപ്പിച്ച ആളാണ്. മുഹമ്മദ് എന്ന് വ്യക്തമായി പറഞ്ഞു. ഇത് ആദ്യകാലത്ത് എനിക്കിത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി. വിവേകാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നു വാളുകൊണ്ട് മതം പ്രചരിപ്പിച്ചേണം, പിന്നെ ഈ കൃതിയിൽ പറഞ്ഞിരിക്കുന്നു കരുണാവാനെന്ന്. ഇതേത് വിശ്വസിക്കും? അപ്പൊ ഞാനെന്ന് ഊഹിച്ചത് അന്നത്തെ നമ്മുടെ ചിന്താഗതി മാറുന്ന കാര്യം പറയാം. ഞാനെന്ന് ഊഹിച്ചത് ഈ പാശ്ചാത്യരൊക്കെ എഴുതിയിരിക്കുന്ന പലതും ക്രിസ്തുമത വിശ്വാസികളായ പാശ്ചാത്യരെഴുതിയിരിക്കുന്ന പല പുസ്തകങ്ങളും വായിച്ചിട്ട് വിവേകാനന്ദ സ്വാമിക്ക് തെറ്റിദ്ധാരണ ഒന്നായിരിക്കും അങ്ങനെ എഴുതിയത്. പിന്നെ ഇത് ഗുരു എഴുതിയാണെന്നുള്ള ഒരു വിശ്വാസം, അപ്പോൾ ഇതാണ് ശരി. വിവേകാനന്ദ സ്വാമിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. കുറേ കാലം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്, അതായിരിക്കും ശരിയെന്ന്. ഗുരു ഇതാണ് ശരി, മറ്റേ തെറ്റാണെന്ന് ഞാൻ വേണമെങ്കിൽ മുമ്പ് പഠിപ്പിച്ചിട്ടുമുണ്ട്. പിന്നീട് ധാരണ മാറുന്നത് പാശ്ചാത്യർ ഒരുപാട് പേർ എഴുതിയിട്ടുണ്ട് ഈ കാര്യം ആളുകൊണ്ടാണ്. പക്ഷേ അവരാധാരമാക്കിയ കൃതികൾ വിശേഷിച്ച് ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ബാബർ, എന്തിന് ഔറംഗസേബ്, ഇവരെയൊക്കെ സംബന്ധിച്ചുള്ള ഉറുദുവിനും മറ്റുമുള്ള ഗ്രന്ഥങ്ങൾ അന്ന് ഈ ആക്രമണകാരികളുടെ കൂടെ വന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് എഴുതിയത്. ഇന്ത്യയിലവരുടെ ആക്രമണം 1000 കൊല്ലമാണ് നീണ്ടത് തുടർച്ചയായിട്ട്. അപ്പൊ ഇതിനകത്ത് ഒരു അവിടെ ജൂതന്മാരുടെ ക്രിസ്ത്യാനികളുടെ എന്ത് ചെയ്തോ അത് തന്നെ ഇവിടെയും ചെയ്തു. അതായത് ഇവിടെയുള്ള സ്ത്രീകളെ, അവർ ഹിന്ദുവാണോ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അന്നിവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ അവര് അവിടെ ചെയ്തതുപോലെ തന്നെ പിടിച്ച് അടിമകളാക്കി അവരുടെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് പുരുഷന്മാരെല്ലാം കൊന്നു. ഇതൊക്കെ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ചെയ്തു. ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പാശ്ചാത്യരല്ല, ഉറുദു ഭാഷയിലും അറബിലും ഒക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നാണ് നമ്മൾ അതൊക്കെ അറിയുന്നത്, കാരണം ഈ നെറ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് നമുക്ക് നേരിട്ട് അറിയാനുള്ള സൗകര്യമുണ്ടായത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ആധികാരികമായ റെഫറൻസ് വെച്ച് അവർ എഴുതിയത്. അത് അവരെഴുതിയിരിക്കുന്നത് ശരിയാണെന്ന് ഇപ്പം മനസ്സിലായി. ഈ വാളുകൊണ്ട് മതം പ്രചരിപ്പിച്ചുകൊണ്ട് പല കണക്കുകൾ വന്ന്, എന്നാലും പൊതുവെ 1 കോടിയിലധികം പേരെ കൊന്നു വെട്ടിത്തള്ളി ഈ മത മുസ്ലിങ്ങൾ. അതിൽ ഇന്ത്യയിൽ വളരെ കൂടുതൽ പേരെ കൊന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ അതൊന്നും അംഗീകരിക്കത്തില്ല. ഈ കേരളത്തിലെ കോളേജിൻ്റെയും മറ്റ് സിലബസിലുള്ള പല ചരിത്ര പുസ്തകങ്ങളിലും അവരുടെ ആക്രമണമൊക്കെ വളരെ മഹത്വമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇവിടെ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു, അത്ര പേരെ കൈകടത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാനത് വായിച്ചിട്ടുണ്ട് മുമ്പ് തന്നെ, ചരിത്ര BA ക്കൊക്കെ പഠിക്കുന്ന ഹിസ്റ്ററിയിൽ ഇതിനൊക്കെ വളരെ വലിയ കാര്യമായിട്ട് ഇന്ത്യക്കാർക്ക് അവർ വന്ന് ബോധം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത്. ഈ കൊലപാതകത്തെ കുറിച്ചൊന്നും പറയുന്നേ ഇല്ല, അങ്ങനെ ഓരോ ചരിത്ര പുസ്തകങ്ങളുണ്ടാക്കി. പക്ഷെ മറ്റേ രേഖകൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ കൊലപാതക പരമ്പരയാണ് നടത്തിയവിടെ, എല്ലാം അവിടെ എന്ത് ചെയ്തു അതൊക്കെ ചെയ്തു. സ്ത്രീകളെ ലൈംഗിക അടിമയാക്കുക തുടങ്ങിയെല്ലാം ചെയ്തു. അങ്ങനെ ഒരു കോടിയിൽ പരം എന്ന് പറയുന്നത് പൊതുവെ അംഗീകരിച്ച ഒരു കണക്കാണ്. പക്ഷെ അതിന്റെ പേരിൽ എന്തൊരു മുസ്ലിം വിദ്വേഷം നിലനിർത്തണം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു കാലം പോയി. ഇന്നത്തെ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ അന്നുണ്ടായിരുന്ന ജനങ്ങൾ തന്നെ അവരെ പരിവർത്തനം ചെയ്തതാണ്. ഇവർക്കെങ്ങനെ ഇത് സാധിച്ചു ഇത്രയും പേരെ കൊല്ലാനും ഇത്രയും വ്യാപിപ്പിക്കാനും? കാരണം അതാണ് മുഹമ്മദിന്റെ യുദ്ധതന്ത്രം. ഒരു ഗോത്രത്ത് പോയി കീഴടക്കി കഴിഞ്ഞാൽ അവരുടെ എല്ലാം സ്വത്ത് പിടിച്ചെടുത്ത് ഈ പട്ടാളക്കാർക്ക് വിതരണം ചെയ്യും. അപ്പോൾ ഇവർക്ക് ഉത്സാഹമാണ് യുദ്ധം ചെയ്യാൻ. അപ്പോൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഒരാളായിട്ടല്ല, കുടുംബത്തോടെ പോവുകയാണ്. അച്ഛനും മകനും അമ്മാവനും എല്ലാം കൂടെ പോവുകയാണ്. അപ്പോൾ ഒരുത്തൻ ചത്താലും സ്വത്ത് ബാക്കിയുള്ളവർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു തന്ത്രമാണ് മുഹമ്മദ് അന്ന് പഠിക്കുന്ന അള്ളാഹു പറഞ്ഞു കൊടുത്തില്ല 5% എനിക്ക് ബാക്കിയെല്ലാം നിങ്ങൾക്കെന്ന്. ഇത് ഖുർആൻ എഴുതി വച്ചിരിക്കുകയാണ്. ഈ ഒരു തന്ത്രമാണ് പിന്നീട് വന്ന് എല്ലാവരും പ്രയോഗിച്ചത്. അപ്പം അവർക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന് കൊള്ളയടിക്കുക, മറ്റൊന്ന് ഇവരെ കൂടെ എന്താണ് എല്ലാം പുരോഹിതന്മാരും കാണും ഈ വരുന്നവരെല്ലാം. കാരണം ഇവർ പൂർണ്ണമായും മതത്തിന് വിധേയപ്പെട്ടവരാണ്. അപ്പോൾ പുരോഹിതന്മാർ പറയുന്നതനുസരിച്ച് ഇവർ മതപരിവർത്തനവും നടത്തും, കൊള്ളയടിച്ച് ഇത് പട്ടാളക്കാർക്ക് ഒരു തലയ്ക്ക് ഇത്ര രൂപ എന്ന് കണക്കുണ്ടായിരുന്നു എന്നാണ് ചില ബുക്കുകളിൽ എഴുതിയിരിക്കുന്നു. അന്നത്തെ 5 നാണയം ഇവിടെ വന്നിട്ട് ഒരാളുടെ തല കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര നാണയം എന്നുള്ളതാണ്. അപ്പോൾ കുതിരകളിൽ തല കെട്ടിക്കൊണ്ടുപോയി ലീഡർ കാണിച്ച് പൈസ വാങ്ങിക്കുമായിരുന്നു. ഇത് വെറും കഥയാണോ വെറുതെ അതിശയോക്തിപരമായി പറയുന്നതാണോ പെരുപ്പിച്ച് പറയുന്നോ? അങ്ങനെയല്ല. കാരണം ഇന്നിപ്പോൾ യുക്രൈനെതിരായിട്ട് റഷ്യ യുദ്ധം ചെയ്യുന്നിടത്ത് അവർക്കൊരു ഗ്രൂപ്പുണ്ട്, വാഗ്നേഴ്സ്, മുസ്ലിങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. അവർക്ക് ശമ്പളം കൊടുത്താൽ യുദ്ധം ചെയ്യിപ്പിക്കുന്നു. ശമ്പളം കൊടുത്താൽ അവരൊന്ന് യുദ്ധം ചെയ്യാനുള്ള കിട്ടും. അത് ഇന്നും നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്നു അങ്ങനെ തന്നെ. നമ്മൾ പട്ടാളക്കാരന് ശമ്പളം കൊടുക്കുന്നു, അവർ ഒരു രാജ്യം വേറെ ഒരു ഗ്രൂപ്പിനെ ആ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി കാശ് കൊടുത്തെടുക്കുന്നു. ഈ പട്ടാളക്കാരും ശമ്പളം കൊടുത്തല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. പക്ഷേ ഇതൊരു മതക്കാരെ എടുക്കുന്നു. അപ്പോൾ പട്ടാളക്കാർക്ക് എന്തായാലും യുദ്ധം ചെയ്യണമെങ്കിൽ കാശ് കൊടുക്കണമല്ലോ. പക്ഷേ ഈ തലയെണ്ണി കാശ് കൊടുക്കുക എന്ന് പറയുമ്പം അത് വേറെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പട്ടാളക്കാരുണ്ട്, അവർക്ക് കാശ് കൊടുക്കുന്നു, അവർ തലയെണ്ണീറ്റല്ല കൊടുക്കുന്നു. യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് ശമ്പളമുണ്ട്. അതും അതിൻ്റെ അടിസ്ഥാനമായൊരു തത്വം സ്വീകരിച്ചിരിക്കുന്നത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടെന്നാണ്. പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ അതിർത്തി കടന്ന് യുദ്ധം ചെയ്യുന്നില്ല, അതിർത്തിക്കകത്ത് നിൽക്കുകയാണ്. നമ്മളങ്ങോട്ട് പോകുന്നില്ല ഒരു സ്ഥലത്ത്. പക്ഷെ ഇതങ്ങനെയല്ല. ആക്രമണം എന്ന് പറയുമ്പോൾ എന്താണ്? അവരെ അതിർത്തി കടന്ന് അവർ പോവുകയാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ വന്നതും 1 കോടിയിലധികം പേരെ ഇവർ കൊന്നതും എന്ന് പറയുമ്പം 1, 2 ലോകമഹായുദ്ധങ്ങളിൽ കൊന്നി കൂടുതൽ ആൾക്കാർ ഇവർ ഈ ഇത്രയും കൊല്ലം കൊണ്ട് 1400 വർഷം കൊണ്ട് കൊന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തൊക്കെയാണ് പിന്നെ അതൊക്കെ കുറഞ്ഞത്. എന്നാലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇന്നും അത് അവരുടെ ഇടയിലെങ്കിലും അഫ്ഗാനിസ്ഥാനും ഇറാനിലും ഇറാഖിലും ഒക്കെ നടക്കുന്നുണ്ട്, പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഈ മതഗ്രന്ഥങ്ങളും ഹദീസുകളും സീറാകളും ഫത്വകളും ഇടയ്ക്കിടയ്ക്ക് ഈ പണ്ഡിതന്മാരെല്ലാം കൂടി ചേർന്നിരുന്നു ഇവരുടെ കൊ കൊടുക്കുന്ന ഓരോ നിർദ്ദേശങ്ങളാണ്, ഓരോ നിയമങ്ങളാണ്, നിർദ്ദേശം ജഡ്ജ്മെന്റാണ്, ഫത്വ. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആരെ കൊല്ലണം, എങ്ങനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അപ്പോ വളരെ ഹിംസാത്മകമായ ഒരു കാഴ്ചപ്പാടാണ് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. പിന്നെ മുസ്ലിങ്ങൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബോധവാന്മാരല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവരറിഞ്ഞാലും അത് ഇന്നത്തെ കാലത്തിന് പറ്റിയല്ല എന്ന് പറഞ്ഞ് അവഗണിക്കുന്നതുകൊണ്ട് അവരെ കൊണ്ട് നമുക്ക് ഉപദ്രവം ഇന്ന്. പക്ഷെ പണ്ടങ്ങനെയായിരുന്നില്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ തകരാറ് അടിസ്ഥാനപരമായിട്ട് ഇവിടെ കിടക്കുന്നു. ഇവിടെ ഇനി തകരാറ്, ഖുർആനിന് മാത്രമല്ല, ഇത്തരം വിശ്വാസ ഗ്രന്ഥങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. അത് ഖുർആനായാലും ബൈബിളായാലും ഗീതയായാലും എല്ലായിടത്തും ഉണ്ട്. അന്നവരവിടെ എന്താണ് മതം എന്ന് പറഞ്ഞു, അവർ വന്നു, ഇവിടെ വരുമ്പോൾ എന്താണ് ധർമ്മം എന്ന് പറഞ്ഞു കൊല്ലുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. മഹാഭാരത യുദ്ധത്തിൽ എത്ര പേര് ചത്തു? രാമരാവണ യുദ്ധത്തിൽ എത്ര പേര് ചത്തു? അവിടെ പിന്നെ എന്തുണ്ട്? ദൈവം രംഗത്തോഴയ്ക്ക് വരുന്നില്ല, അവതരിക്കുന്നൊന്നുമില്ല. പ്രവാചകൻ ദൈവമല്ല, പ്രവാചകനെ കൊണ്ട് ചെയ്യിക്കുകയാണ് എല്ലാം. ഇവിടെയാണെങ്കിലോ ദൈവം നേരിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്, അമ്പും വില്ലും കുന്തവും കുടച്ചക്രവുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. വന്നിട്ട് നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൊല്ലുന്നത്. അപ്പൊ ഇത് ഏതാ നല്ലത്? ദൈവം നേരിട്ട് കൊല്ലിക്കുന്നതോ അതോ ഒരാളെ കൊണ്ട് കൊല്ലിക്കുന്നതോ ഏതാ നല്ലത്? നിങ്ങൾക്കിഷ്ടം ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടം ദൈവം വന്ന് കൊല്ലുന്നതായിരിക്കും, കാരണം ഈ ദൈവങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണല്ലോ. പക്ഷേ രണ്ടുപേരും ചെയ്യുന്ന ഒരേ പ്രവൃത്തിയാണ് കൊല്ലുക. മനുഷ്യനെയാണ് കൊല്ലുന്നത്. മനുഷ്യനെ കൊല്ലുകയാണ്. അതായത് ഈ ലോകത്തുള്ള ഒരു ജീവിയും ഈ മനുഷ്യനെ പോലെ കൊല്ലത്തില്ല. സാറിന് എല്ലാ ഹിംസ ജന്തുക്കളും അവരുടെ ആഹാരത്തിന് വേണ്ടി കൊല്ലും. മനുഷ്യൻ ആഹാരത്തിന് വേണ്ടിയും കൊല്ലും, പിന്നെ ഈ പറയുന്നതുപോലെ എല്ലാത്തിനു വേണ്ടിയും കൊല്ലും. പെണ്ണിന് വേണ്ടി കൊല്ലും, പണത്തിന് വേണ്ടി കൊല്ലും, എല്ലാത്തിനു വേണ്ടിയും കൊല്ലും. മൃഗങ്ങളൊക്കെ അത്രയില്ല. ഇപ്പൊ നമ്മൾ കണ്ടു പട്ടികളൊക്കെ, അവന്റെ രാജ്യത്ത് വേറൊരു പട്ടി വന്നാൽ അവൻ കൊരയ്ക്കും കടിക്കും, പക്ഷേ കൊല്ലത്തില്ല. അവൻ ഓടിപ്പോകും പ്രതിസന്ധിയിൽ. മനുഷ്യൻ അങ്ങനെയല്ല, കൊന്നിട്ട് അത് പിടിച്ചെടുക്കും. ഇത്രയും ക്രൂരത മനുഷ്യനേ ഉള്ളൂ. മനുഷ്യന് ഈ ക്രൂരതയുള്ളതുകൊണ്ട് അവൻ ഈ ഹിംസ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പക്ഷേ അതേസമയം തന്നെ മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇതൊക്കെ തെറ്റാണ്, പാപമാണ്, അങ്ങനെ ഒരു വിചാരവും വരും. കാരണം മനുഷ്യന് വിവേകമുണ്ടല്ലോ, ജന്മസിദ്ധമായിട്ട് അവന് വിവേകമുണ്ട്. അപ്പൊ ഈ കൊല്ല ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലൊരു ചിന്ത വരും, ഇതൊക്കെ ശരിയാണ്. അങ്ങനെ ഒരു ചിന്ത വരും. അപ്പോ അവന് കൊല്ല ചെയ്യുന്നതിനൊരു ലൈസൻസ്, അതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇത്തരം കഥാപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത്, എഴുതി വയ്ക്കുന്നു. രാമായണം, മഹാഭാരതം, ഖുർആൻ, ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് ഈ കഥാപുസ്തകങ്ങൾ എഴുതി വയ്ക്കുന്നത് ഇവന് വലിയ കുറ്റബോധം തോന്നാതെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ. എന്തുകൊണ്ട്? ഇതിലെല്ലാം പറയും അത് ദൈവം പറഞ്ഞാണ്, കൊല്ലാം, കുഴപ്പമില്ല. കൊല്ലുന്നത് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മതത്തിന് വേണ്ടിയിട്ടാണ്, വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യനെന്തോരം കൊല്ലാനൊരു ലൈസൻസായി. അപ്പൊ ഇവരെഴുതി വെച്ചിട്ട് ഇവർ തന്നെ അത് വിശ്വസിക്കും. ഇത് എഴുതുന്ന ആരാണോ? ഇവൻ തന്നെ. എല്ലാ പുസ്തകങ്ങളും, ബൈബിളും, ഖുറാനും, മഹാഭാരതവും, വേദവും എല്ലാം ഉണ്ടാക്കിയതാര്? മനുഷ്യൻ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് അവൻ തന്നെ സ്വയം വിശ്വസിക്കണം. എന്താണ് ഇത്? ദൈവം എഴുതിയാണ്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞാണ്. അവനറിയത് മനുഷ്യന്റെ ആണെന്ന്. എന്നിട്ട് ഇത് പൊക്കിപ്പിടിച്ചോണ്ട് ഇടുന്ന എന്ത് ചെയ്യും? ഇത് സത്യവേദമാണ്, സത്യപുസ്തകമാണ്, ദൈവം പറഞ്ഞാണെന്ന് പറഞ്ഞ് ഇത് കൊണ്ടുകിടന്ന ആൾക്കാരെ കൊല്ലും. അപ്പോ ഈ ലോകത്ത് നടന്നിട്ടുള്ള കലഹങ്ങളിൽ എല്ലാത്തിലും മതത്തിനൊരു പങ്ക്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിനൊരു പങ്ക് കാണും, ഒരു ഭാഗം കാണും. രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ എല്ലായിടത്തും ഒരു ഒരു ഭാഗം അതി വരും. കുരിശു യുദ്ധം എന്ന് പറയുന്നത് 1200 വർഷമാണ് നടന്നത്. ഇതില് അന്ന് അന്നത്തെ കാലത്ത് മനുഷ്യർ കുറവാണ്. എന്നിട്ട് വരെ അന്നത്തെ കാലത്ത് 1 കോടിയിലധികം മനുഷ്യർ അതിനും ചത്തന്നാണ്. അത് ഈ രണ്ട് ദൈവം പറഞ്ഞ രണ്ട് പുസ്തകങ്ങൾ വെച്ചിട്ടാണ് ഈ അടിമുഴുവൻ. ഇങ്ങനെയാണ് ബൈബിളും, ഇങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ക്രിസ്തു ദൈവമാണ്, അപ്പൊ ദൈവം പറഞ്ഞാണ്. പിന്നെ അതിൽ കുറെ പഴയ പ്രവാചകന്മാരുണ്ട്, അവര് പറഞ്ഞോളൂ. ഇതൊരു ഭാഗത്ത് പിടിക്കും, മറുഭാഗത്ത് ദൈവം പറഞ്ഞ് വേറെ കിതാബ്, ഇത് വെച്ചിട്ട് കൊല്ലും. അങ്ങനെ 200 വർഷം തുടർച്ചയായിട്ട് കൊന്നു. ഇവിടെ ഒന്നും നടന്നില്ലെന്നേ ഉള്ളൂ, ഇവിടെ അതില്ലാത്തതുകൊണ്ട്. അതിന് അന്നത്തെ ആണെങ്കിലും ഒരുപാട് കൊന്നു. അപ്പൊ ഈ കഥാപുസ്തകങ്ങളാണ് ഈ കൊലപാതകങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. എന്നിട്ടെന്താ പറയുന്നത്? ഏറ്റവും വലിയ ധാർമ്മികത ഈ പുസ്തകത്തിൽ നിന്നാണ് മനുഷ്യൻ പഠിക്കേണ്ടതെന്നാണ്. ഇതിൽ നിന്ന് എന്ത് ധാർമ്മികതയാണ് പഠിക്കുന്നത്? ഇതിനെന്ത് ധാർമ്മികതയാണ് പഠിക്കുന്നത്? ഇതിൽ നിന്ന് ആ കൊള്ളക്കാർ തമ്മിൽ ഐക്യം വേണം, സ്നേഹം വേണം, ചതിക്കരുത് പരസ്പരം, ഇതൊക്കെയാണ് ധാർമ്മികത. വേണമെങ്കിൽ അതൊക്കെ പറയാം, നിങ്ങൾക്കുള്ള ചെയ്യുന്നൊരു എന്താണോ നമ്മൾ സാധനം പറയാറില്ലേ, നമ്മുടെ അകത്തെ കാര്യങ്ങൾ പുറത്താരും അറിയരുത്. കൊള്ളക്കാർക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്, എന്താണോ നമ്മുടെ അകത്തെ കാര്യങ്ങൾ പുറത്താരും അറിയരുത്, എല്ലാവരും പറയുന്നതാണ്. ഇതെന്താ, ഇതിനുമല്ല വലിയ കാര്യം വല്ല ഇരിക്കുന്നു, ആന കാര്യം വല്ല ഇരിക്കുന്നു, പുറത്താരും അറിയരുതെന്ന് പറയുന്നത്. പുറത്തറിയാതിരുന്ന എല്ലാം ശരിയാവും. പുറത്തറിഞ്ഞില്ല എന്ന് വിചാരിച്ച് എല്ലാം ശരിയാവും, അവനവനറിയാം ശരി ഏത് തെറ്റാണെന്ന്. അതായത് മനുഷ്യൻ ശരി മാത്രം ചെയ്യുന്ന ഒരു ജീവിയല്ല, മനുഷ്യന് ശരിയുണ്ട് തെറ്റുമുണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്. പിന്നെ അതിലെന്താണോ തകരാറ് വരുന്ന എന്താണ്, അതിനെയും മതത്തിനെയും മറ്റും കൂട്ടുപിടിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ മതം മനുഷ്യന് ഈ ഇതിൻ്റെയൊക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് ഒരു ധാർമ്മികതയും കൊടുത്തിട്ടില്ല. ഈ ഹിംസ അല്ലാതെ പിന്നെ ഈ കൊള്ളക്കാരെയൊക്കെ യോജിപ്പിച്ചു നിർത്തി, അക്രമികളെ യോജിപ്പിച്ചു നിർത്തി എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഹിംസയ്ക്ക് വേണ്ടിയിട്ടാണ് യോജിപ്പിച്ചത്. അതുകൊണ്ട് എന്താ ഗുണം? അതുകൊണ്ട് സമൂഹത്തിന് ദോഷമേ ഉണ്ടായിട്ടുള്ളു. പിന്നെ ഏറ്റവും കൂടുതൽ ഹിംസ നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ, വർഗസമരത്തിന്റെ പേര്. അതും ഒരു മതമാണ്, വിശ്വാസമാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു അന്ധവിശ്വാസമാണ്. കാറൽ മാർക്സിൽ നിന്ന് എഴുതി കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് വർഗസമരം ഇങ്ങനെയൊക്കെ കുറെ സിദ്ധാന്തം ഉണ്ടാക്കി, ഒരു അടിസ്ഥാനമില്ലാത്ത സിദ്ധാന്തങ്ങളാണ്. ഇന്നത്തെ ആധുനിക സമൂഹത്തിനൊന്നും, ഇന്നത്തെ മനുഷ്യന്റെ ശാസ്ത്രീയമായ ബോധം വെച്ചൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ്. വർഗസമരം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യവും തികച്ചും അസംബന്ധമായ കാര്യങ്ങളാണ്. അതിന്റെ പേരിലും ഒത്തിരി കൊന്നു മനുഷ്യന്. അതും ഒരു മതമായതുകൊണ്ടാണ്. ഒരു മതസ്വഭാവം ഏതിനു വരുന്നോ അത് കൊല്ലും മനുഷ്യനെ, പരസ്പരം കൊല്ലും. കമ്മ്യൂണിസമായാലും ശരി, ഈ പറയുന്ന മതങ്ങളെല്ലാം ആയാലും ശരി, അതുകൊണ്ടെന്താ? പിന്നെ പറയും ഇതിൽ ആത്മീയത ഉണ്ടെന്ന്. എന്താ ഇവ ഈ കൊല്ലുന്നതിന്റെ ഇടയ്ക്ക് മൂന്നോ നാലോ തവണ പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ച്, അതാണ് ആത്മീയത. കൊല്ലാൻ പോകുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആത്മീയതയാവും. പട്ടാളക്കാരന്റെ അച്ചടക്കം എന്ന് പറയുന്നത് എന്താ? ആത്മീയത. പക്ഷെ അതിൽ വേറെ ഗുണമുണ്ട്. എന്താണ് അത്? ആരെയും ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത്യന്തികമായി അത് ശരിയല്ല, എന്നാലും അത് ആക്രമിക്കാനല്ല എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷെ അത് തന്നെ ആക്രമിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം തകിടം മറിഞ്ഞു. പുട്ടിൻ കണ്ടല്ലേ, വലിയൊരു സൈന്യത്തെ ഉണ്ടാക്കിയിട്ട് അടുത്ത രാജ്യത്തെ ആക്രമിക്കുന്നു. അപ്പോൾ പോയി പ്രതിരോധത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് സൈന്യത്തെ വളർത്തും. എന്നിട്ട് വളർന്നു കഴിയുമ്പോൾ അത് ആക്രമണത്തിന് ഉപയോഗിക്കും. അതാണ് അതും ആത്യന്തികമായി ശരിയല്ലെന്ന് പറയുന്നത്. ഈ മതങ്ങളെല്ലാം തന്നെ ഇതുകൊണ്ടൊന്നും മനുഷ്യന് യാതൊരു പ്രയോജനമില്ല. ഒന്നുകൊണ്ട് പിന്നെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ എന്താണ്? അവൻ സമാധാനമായിട്ട് ജീവിക്കുക, അവൻ്റെ കൂടെയുള്ളവരുടെ സമാധാനത്തെ നശിപ്പിക്കാതിരിക്കുക, അവന് കഴിയുന്നത്ര മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, ഇതൊക്കെയാണ് ആത്മീയത എന്ന് പറയുന്നത്. അല്ലാതെ ഈ കാണിക്കുന്നതൊന്നും, ഈ മതത്തിന്റെ പേര് കാണിച്ചു കൂട്ടുന്നത്, ധർമ്മത്തിന്റെ പേര് കാണിച്ചു കൂട്ടുന്നത് ഒന്നും ആത്മീയതയല്ല. കാരണം അതിന് ഏറ്റവും വലിയ ദോഷം എന്താണ്? അത് ഹിംസ തന്നെയാണ്. മറ്റുള്ളവനെ ഉദ്രവിക്കുന്നു. അതാണ് മതം ധാർമ്മികത ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഏതൊരർത്ഥമാണ്? മതം ധാർമ്മികത ഉണ്ടാക്കിയിരുന്നെങ്കിൽ മതം എന്തുകൊണ്ട് ഇത്രയും വലിയ രക്തച്ചൊരിച്ചിലുണ്ടാക്കി ചരിത്രത്തിൽ, മനുഷ്യന്റെ ചരിത്രത്തിൽ? അതിനുത്തരം പറയേണ്ടി വരും. പിന്നെ ഇവിടെ പറയുന്നത് സനാതനധർമ്മം. ഈ സനാതനധർമ്മം എന്തിനു ഇവിടെ ഇത്രയും രക്തച്ചൊരിച്ചിലുണ്ടാക്കി? ഇവിടെ അതിന് സംഭവിച്ചു. അവിടെ എന്തിനാ ഈ രാമായണവും മഹാഭാരതവും ഒക്കെ? എന്തിനു കൊല്ലുന്ന ശാസ്ത്രങ്ങൾ എന്തിനു? അവൻ പറയും, അതിന് സമാനം പറയുന്ന എന്താണോ അധർമ്മികള് ആക്രമിക്കാൻ വന്നപ്പോ കൊന്നതാണ്, ധർമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് കൊന്നാണെന്ന് പറയും. അപ്പൊ കൊല്ലുന്നവൻ ചെയ്യുന്നതൊക്കെ ധർമ്മമാണെന്ന് അവന് വ്യാഖ്യാനിക്കാം. കൊല്ലുന്നവരെയൊക്കെ അധർമ്മികളാണെന്നും പറയാം. അതാണ് ഇതിൻ്റെ ഒരു സൗകര്യം, ധർമ്മത്തെ കൂട്ടുപിടിച്ചു കഴിഞ്ഞു. അത് ഈ സത്യനിഷേധികളെ കൊല്ലുക എന്ന് പറയുന്നവരേ ഉള്ളൂ. അതുപോലെ ഉള്ളൂ. അത് ധർമ്മയുദ്ധം എന്നൊക്കെ പറയും. അത് പരിശോധിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ഇതിൽ എവിടെയാ ധർമ്മം, ഏതാണ് അധർമ്മം, മനുഷ്യന് മനസ്സിലാകത്തേയില്ല. അതാണ് അതൊക്കെ ഒന്നിനെ അധർമ്മം ഒന്നും ധർമ്മവും നോക്കുക വ്യാഖ്യാനിച്ചെടുക്കുന്നതാണ്. അല്ല, ഇനി ധർമ്മം എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ ജീവിതത്തെ മൂല്യങ്ങളാണെങ്കിൽ അത് ആർക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ്. അതിനൊരു മതത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ കൊല്ലാതിരിക്കുക, ആരും കൊല്ലരുത്, അതൊരു മൂല്യമായിട്ടൊരാൾ സ്വീകരിക്കുന്നു, കൊല്ലുന്നില്ല. കുറഞ്ഞ പക്ഷം കഴുത്ത് അന്യന്റെ കഴുത്ത് അറക്കാതെങ്കിലും ഇരിക്കുന്നു, അതൊരു മൂല്യമാണ്. പക്ഷെ അത് ഏത് മതത്തിലാണ് ഉള്ളത്, ഏത് ധർമ്മത്തിലാണ് ഉള്ളത്? അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തെയോ ധർമ്മത്തെയോ കാണിക്കാൻ പറ്റൂ? അതില്ല. ഏത്? അതല്ല ഈ പറഞ്ഞ് ഞാൻ ഈ പറയുന്നെന്ന് കേൾക്കുന്നില്ലേ. ക്രിസ്തുമതത്തിലാണ് ഈ കുരിശ് യുദ്ധങ്ങൾ നടന്നത്. 1 കോടിയിലധികം പേര് അന്ന് വന്നു, 200 വർഷം. പിന്നെ ഇൻക്വിസിഷൻ പോലെയുള്ള പല പരിപാടികളും നടന്ന രീതി തന്നെയാണ്. ക്രിസ്ത്യാനികൾ തന്നെയാണ് എന്ത് ചെയ്തത്, മതപരിവർത്തനത്തിന് വേണ്ടി ഒരുപോലെ ജീവനോടെ തൊലിവരിച്ചതും ഓരോ ദേശത്ത് ചെന്നിട്ട് അവിടുത്തെ പ്രാദേശികമായ ആചാരങ്ങളും വിശ്വാസങ്ങളും നശിപ്പിക്കാൻ വേണ്ടി അവരെ മന്ത്രവാദികളെന്നും മന്ത്രവാദീനെന്നൊക്കെ പറഞ്ഞ് ജീവനോടെ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞതുമൊക്കെ അവിടെ മതം അവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ക്രിസ്ത്യാനിയുടെ ദൃഷ്ടിയിൽ നിങ്ങൾ ഇവിടെ ഈ സമാധി ചെയ്യുന്ന മന്ത്രവാദമാണോ? പഴയകാലത്തെങ്കിൽ നിങ്ങളെയൊക്കെ ജീവനോടെ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞു. അവരുടെ കർത്താവിനെ ആരാധിക്കാത്ത ബാക്കിയെല്ലാം മന്ത്രവാദമാണ്. ആ കാലഘട്ടത്തെ അങ്ങനെ കരുതിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ ഇതുപോലെ തന്നെ കത്തിച്ചു കളയും. അങ്ങനെ ഒരുപാട് പേരെ അവർ കത്തിച്ചു. അത് പറയും. ഇപ്പൊ പുതിയ നിയമത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പഴയ നിയമത്തിൽ കത്തിക്കലെല്ലാം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവരതെടുക്കും. പഴയ നിയമം അവിടെ ഇരിക്കുകയാണ്. അവിടെയാണ് അപകടം. അതുകൊണ്ട് എല്ലാവരും ഹിംസയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിംസ ചെയ്താൽ പിന്നെ ഇവിടെ അതിലൂടെ ആത്മീയത ഉള്ളത്? ഏത് മതത്തിൽ ആത്മീയതയുള്ളത്? ചിലതൊക്കെ പറഞ്ഞിരിക്കും, പക്ഷെ അത് മനുഷ്യന്റെ ജീവിതത്തിലോ പ്രവൃത്തിയിലോ ഒന്നും അതില്ല. അതൊക്കെ വരുന്നത് എന്താണ്, ഈ ആധുനിക കാലത്താണ് മനുഷ്യൻ മതത്തിന്റെ പിടിയൊക്കെ വിട്ടുകഴിഞ്ഞപ്പോൾ മനുഷ്യന് തോന്നിത്തുടങ്ങി. എന്താണ്, ഇവിടെ മനുഷ്യർക്കെല്ലാം സഹകരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില ആശയങ്ങൾ സ്വീകരിക്കണം. അഹിംസ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എന്താണ് പ്രകൃതിയെ സംരക്ഷിക്കണം, മനുഷ്യൻ പരസ്പരം ആക്രമിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള ആശയങ്ങളെ കൊണ്ടുവരുന്നത് പുതിയ മനുഷ്യനാണ്. ഇതൊന്നും മതങ്ങളിലുള്ളതല്ല. മതങ്ങളിൽ കൊല്ലരുതെന്ന് പറയും, പക്ഷെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്റെ അർത്ഥം? സ്വന്തം ആൾക്കാർ കൊല്ലരുതെന്നാണ്. അവിടെയാ പ്രശ്നം. ശത്രുക്കളെ കൊല്ലാം, ഇപ്പൊ വേദത്തിൽ പറയും മാഹിംസ്യ സർവഭൂതാനി, ഒരു പ്രാണിയും കൊല്ലരുത്. പക്ഷെ വേദത്തിൽ മുഴുവൻ പ്രാർത്ഥിക്കുന്ന എന്താണോ, അവരെന്റെ ശത്രുക്കളാണ്, ദസ്യുക്കൾ, അവരെ കൊല്ലണം, അവരെ അത് ചെയ്യണം, അവരെ ഇത് ചെയ്യണം, അവർ മരിക്കണം, നിരന്തരം കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് തന്നെ നിരന്തരം പറയും. ഏത് മന്ത്രം എടുത്തു നോക്കിയാലും അവിടേക്ക് ഈ പ്രാർത്ഥന ആണ് കൊല്ലാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അത് എന്തുകൊണ്ട്? പ്രാകൃത മനുഷ്യന്റെ ഒരു സ്വഭാവം വരുന്നത്. അന്നത്തെ മനുഷ്യൻ അങ്ങനെയായിരുന്നു. മാറിയ മനുഷ്യൻ നന്നായത് ഈ ആധുനിക കാലത്താണ്. പിന്നെ അവര് സ്വയരക്ഷയ്ക്കും സ്വന്തം ഗ്രൂപ്പിനും വേണ്ടി സംസാരിക്കുന്നിടത്താണ് സത്യം, ദയ, ക്ഷമ, ശാന്തി ഒക്കെ വരുന്നത്. മറ്റൊരു ഗ്രൂപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ കൊല്ലുക എന്നുള്ള ആശയം തന്നെ വരും. ഇതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് മതം അങ്ങനെ ധാർമ്മികതയൊന്നും പഠിപ്പിക്കുന്നില്ല. പിന്നെ മതഗ്രന്ഥങ്ങളിൽ ധാർമ്മികത വരുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള ആശയം. അതെങ്ങനെ വരുന്നു? അന്നത്തെ കാലഘട്ടത്തിലും കുറേ മനുഷ്യർ ഇങ്ങനെ സത്യം വേണം, അഹിംസ വേണം എന്നെല്ലാം ചിന്തിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. അവരുടെ ആശയങ്ങളൊക്കെ അവരിങ്ങോട്ടെടുത്തു, മതഗ്രന്ഥങ്ങളിലും കയറ്റി അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മതങ്ങൾ അഹിംസാത്മകമായി എന്നർത്ഥമില്ല. സമൂഹത്തിലുള്ള അഹിംസാത്മകമായ ചില ചിന്തകളെ അവരിങ്ങോട്ടെടുത്ത് അത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, അവരുടെ ആഭ്യന്തരമായ സമാധാനത്തിന് വേണ്ടി അവരുപയോഗിച്ചു. ഇത് എന്തൊക്കെ തമാശ കഥകളാണ് ഈ രാമായണമൊക്കെ എടുത്ത് വായിച്ചാൽ. രാമായണത്തിലൊക്കെ രാമൻ അവിടെ പോയി സീതയൊക്കെ പിടിച്ചോണ്ട് വരുമ്പം അവിടെ ബ്രഹ്മാവ്, വിഷ്ണു എല്ലാവരും അവിടെ വരുന്നുണ്ട്. അവിടെ എല്ലാവരും വന്നു, എല്ലാവരും സന്നിഹിതരാകുന്നു, സർവദേവന്മാരും. അപ്പൊ ഈ രാവണൻ വന്ന് സീതയെ മോഷ്ടിക്കുമ്പോൾ ഇവരെല്ലാം കൂടെ അവിടെ വന്ന് സീതയെ രക്ഷിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാവുമായിരുന്നു. ഇവരൊക്കെ ഇവിടെ പോയി ഉറങ്ങിപ്പോയ. എല്ലാം ഒരുപാട് കഴിവുള്ളവരാണ്, പവറുള്ളവരാണ്. സീതയെ രാമൻ ഇത്രയും പേരൊക്കെ ഒന്ന് സീതയെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും അവിടെ വന്ന് രാവിനെ അഭിനന്ദിക്കുന്നു. ഇതിനും നല്ലത് എന്തായിരുന്നു? സീതയെ പിടിച്ചോണ്ട് പോകുമ്പോൾ എല്ലാവരും കൂടെ അവിടെ വന്നാൽ മതിയായിരുന്നു, രാവണൻ പേടിച്ചോടിയനെ. ഈ കഥ, ഈ പൊട്ട കഥകളിലൊക്കെ എന്തെങ്കിലും കഴമ്പുള്ള കഥകളാണ്. ദൈവമാണ് എന്നാൽ ദൈവത്തിനൊരു കഴിവുമില്ല. എന്നാൽ കൊല്ലാൻ നേരത്ത് ഭയങ്കര കഴിവും വരും. സീതയെ സംരക്ഷിക്കാൻ ഒരു കഴിവുമില്ല. എന്നാൽ രാവണനെ കൊല്ലാൻ നേരത്താണെങ്കിലോ ഭയങ്കര സാമർത്ഥ്യമാണ്. ഇതൊക്കെ എങ്ങനെയാ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന? എങ്ങനെ അങ്ങനെ ഒരു സാമർത്ഥ്യം ഉണ്ടെങ്കിൽ അത് എപ്പോഴും കാണണ്ടേ? ബുദ്ധിയും കഴിവും എല്ലാം. അപ്പൊ അതൊന്നുമല്ല അവിടെ ഉദ്ദേശം. ഈ രാവണൻ എന്ന് പറയുന്നതാണ് എങ്ങനെയാലും കൊല്ലണം. ആ കൊലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഈ കഥയെന്ന് പറയുന്നത്. എങ്ങനെ ഈ രാവണനെ കൊല്ലുക? അത്ര അത് ആ ഒരു ലക്ഷ്യമേ ഉള്ളൂ. കഥ കഥ അതാണ്, വെറും കഥ. അത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന കഥയാണ്. പറയുന്നു രാമൻ, ഇതിനൊക്കെ ന്യായീകരണം പറയുന്നതാണ്. രാമൻ മനുഷ്യഭാവത്തിൽ വന്നതുകൊണ്ട് രാമന് ഇതൊന്നും അറിയത്തില്ലായിരുന്നു, മാനുഷിക ഭാവമായിരുന്നു എന്നാണ്. ഇത് ഈ മാനുഷിക ഭാവം എന്നൊക്കെ പറയുന്നത് ഓരോരോ അവസരത്തിൽ പറയുന്നതാണ്, എപ്പോഴും അത് പറയത്തില്ല. മാനുഷിക ഭാവത്തിൽ വന്നുകൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നു. ശരി, രാമ അങ്ങനെ ആയിപ്പോയി. ബാക്കി എത്രയോ ഇതുപോലെയുള്ള കൂടിയ ആൾക്കാരുണ്ട്, ദൈവങ്ങൾ. അവർക്കൊന്ന് രാമനോട് പറയാമല്ലോ, അല്ലെങ്കിൽ അവർക്ക് രാമനെ സഹായിക്കാമല്ലോ. രാമ എന്തായാലും മനുഷ്യനായിപ്പോയി, ബാക്കിയുള്ളവർക്ക് ഇടപെടാമല്ലോ. അവരെന്താ ഇടപെടാത്ത? അവരാരും മനുഷ്യരായിപ്പോയില്ലല്ലോ, ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പൊട്ടക്കഥകൾ, അപ്പൊ ഈ പൊട്ടക്കഥകൾ ഇങ്ങനെ എഴുതി വെക്കുന്ന എന്തിനാണ്? കുറെ പേരെ കൊല്ലണം, അത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് എഴുതി വെക്കുന്നു, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എഴുതി വെക്കുന്ന. ഇത് ഒരു കിതാബിലുള്ള പ്രശ്നമല്ല, എല്ലാത്തിലും ഈ പ്രശ്നമുണ്ട്. അന്ന് ന്യായീകരിക്കാൻ പറ്റില്ല. തത്വ ആ തത്വചിന്ത എന്ന് പറയുമ്പോ എന്താണ് തത്വചിന്ത എന്ന് പറഞ്ഞാ? ഇപ്പൊ ഈ മതത്തിന് അവരുടേതായ ഒരു തത്വമൊക്കെ ഉണ്ട്, അതല്ലാതെ വരുന്ന ഇപ്പോ ക്രിസ്തുമതം തന്നെ എടുക്കാം. ഈ ക്രിസ്തുമതത്തിൽ തന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ കണക്കെയാണ്, കൊളയും കൊലയും അതും ഇതുമൊക്കെ ആയിട്ട്. അപ്പൊ അതിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, അവരിങ്ങനെ പ്രാർത്ഥനയും ജപവുമായി ഇതിലൊന്നും ഇടപെടാതെ ജീവിക്കുന്നവരും ഉണ്ട്, അങ്ങനെയുള്ള ഒരു ഭാഗവും ഉണ്ട്. അതെല്ലാ മതങ്ങളിലും കാണും. അവർ ഈ മതത്തിന്റെ മെയിൻ സ്ട്രീമിലൊന്നും ഇല്ല, പക്ഷെ കുറച്ച് ആൾക്കാർ ആത്മീയ ചിന്തയിൽ കഴിയുന്നവർ എല്ലായിടത്തും കാണും, ഹിംസയ്ക്കൊന്നും പോകാതെ. അത് ഇസ്ലാം മതത്തിലും കാണും കുറച്ച് പേര്, എല്ലാ മതങ്ങളിലും കാണും. ഹിന്ദുമതത്തിലും അങ്ങനെ തന്നെ ചിന്തിച്ച് അങ്ങനെ ആധ്യാത്മികമായി ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്നു, അത് വളരെ കുറച്ചേ കാണത്തുള്ളൂ. അവരിങ്ങനെ യുദ്ധത്തിനും അതിനൊന്നും പോകാത്തവരുണ്ട്, വളരെ കുറച്ച് പേര്. ഇവിടുത്തെ ഹിന്ദുമതത്തിന്റെ കാര്യം വരുമ്പോൾ അത് ഈ ജാതിയുമായിട്ട് കെട്ടിപ്പിണഞ്ഞങ്ങനെ കിടക്കുകയാണ്, അതാണ് അവിടുത്തെ പ്രശ്നം. മറ്റിടത്ത് മതമാണ്, ഇവിടെ ജാതിയാണ്. ഈ രണ്ടിലുമുണ്ട് ഹിംസ, മതത്തിലുമുണ്ട് ജാതിയിലുമുണ്ട്. പിന്നെ ഈ തത്വചിന്തയെന്ന് പറയുന്നത് തന്നെ രണ്ടു തരത്തിലുണ്ട്. നമ്മളീ തത്വചിന്ത തത്വചിന്ത എന്ന് പറയുന്നത് ആത്മീയ ചിന്തയാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന അതാണ്. എന്നാ ഈ തത്വചിന്തയിൽ തന്നെ ഈ എന്താണ് ഓണ്ടോളജി, മെറ്റാഫിസിക്സ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം ചിന്തകന്മാരുണ്ട്. അവര് പിന്നെ കേവലം തത്വചിന്തകന്മാരാണ്, മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം അതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നവരുണ്ട്. ജ്ഞാനശാസ്ത്രം അത് ചർച്ച ചെയ്യുന്നവരുണ്ട്, തത്വശാസ്ത്രം അത് ചർച്ച ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു തത്വചിന്തയിൽ മാത്രം പോകുന്നവർ കൂടുതലും കാണുന്നത് യൂറോപ്യന്മാരാണ്. അവർ കേവലം എന്താണ് തത്വചിന്തയിൽ മാത്രം ഇരിക്കുന്നു. ഒരു തത്വചിന്തയിലൂടെ എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ള രീതി പോകുന്നു. അത് നമ്മളീ പറയുന്ന ആത്മീയ ചിന്ത അല്ല. നമ്മൾ പറയുന്ന ഈ ആത്മീയ ചിന്ത ഇതെല്ലാം കൂടെ ചേർത്ത് പറയുന്നത് കോണ്ടിനെന്റൽ ഫിലോസഫി എന്നാണ് പറയുന്നത്. മറ്റതിനെ പറയുന്നത് അനലിറ്റിക്കൽ ഫിലോസഫി എന്നാണ്. അങ്ങനെ രണ്ടു തരത്തിലുണ്ട്. നമ്മുടെ ഈ ചിന്താഗതി എന്നൊക്കെ പറയുന്നത് മതത്തിന്റെ ഭാഗമായിട്ട് വരും. ഈ തത്വചിന്ത മറ്റിടത്ത് അങ്ങനെയല്ല, അത് മതത്തിന്റെ ഭാഗമല്ല. അങ്ങനെ തത്വചിന്തയിൽ തന്നെ രണ്ടു ഭാഗമാണ്. അപ്പൊ തത്വചിന്ത എന്ന് പറയുമ്പോൾ ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് മനസ്സിലാക്കും. അപ്പോ മറ്റ് എന്താണ് പൊളിറ്റിക്സിൽ ഇടപെടാതെ മറ്റു കാര്യങ്ങളിൽ ഇടപെടാതെ ഈ ഒരു ചിന്തയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ അവരുടെ ഈ ചിന്തയെ സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്താതെ കൂട്ടിക്കെട്ടാതെ താത്കാലികമായ സാമൂഹ്യ വിഷയങ്ങൾ എന്ന് വെച്ചാൽ ജാതി മതം ഇങ്ങനെയുള്ള അതുമായിട്ട് കൂട്ടിക്കെട്ടാത്ത തത്വചിന്ത അതുണ്ട്. ഈ സൂഫിസം എന്ന് പറയുന്നതിൽ പോലും അത് ഇസ്ലാം മതത്തിന്റെ ഭാഗം, അലിയുടെ അനുയായികളെന്നാണ് പറയുന്നത്. അതേ പോലും ചിലപ്പോൾ തീവ്രവാദം കടന്നു വരും, അത് ആ സ്വാധീനമാണ്. ചിലപ്പോൾ അതിലും കടന്നു വരും തീവ്രവാദം. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ പല ഭക്തിപ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു, അവർ അക്രമത്തിലേക്ക് തിരിഞ്ഞിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് ചില സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരും ആ ആദ്യകാലത്ത് അവർ അക്രമത്തിലേക്ക് തിരിയാതെ ആത്മീയമായി തന്നെ ജീവിച്ചവരാണ്. ഭക്തിപ്രസ്ഥാനത്ത് ചൈതന്യ മഹാപ്രഭുവിനെയൊക്കെ പോലെയുള്ളവർ, അവർക്കൊരുപാട് ഹിംസ നേരിടേണ്ടി വന്നു. പക്ഷെ അവർ ആരെയും ഹിംസിക്കാനായിട്ടൊന്നും ചെയ്തില്ല. ശങ്കരാചാര്യർ എന്താണ്, തത്വചിന്തകനാണ്, ആത്മീയവാദിയാണ്, പക്ഷെ രാജാക്കന്മാരെ കൂട്ടുപിടിച്ച് സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു. ഗുരു തത്വചിന്തകനാണ്, ആത്മീയവാദിയാണ്, പക്ഷെ ആരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യവും ചെയ്തില്ല. ഒരു മനുഷ്യർക്കും ദ്രോഹം വരുന്ന ഒരു പ്രവൃത്തി ചെയ്തു. അപ്പൊ ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളോട് നമ്മൾ മനസ്സിലാക്കും. അപ്പോഴേക്കും ക്രിസ്തു മതം എന്നൊക്കെ പറയുന്നത് എപ്പോ മുതലുണ്ടായോ അപ്പൊ മുതലേ ഇത് രണ്ടും കൂടെ ചേർന്ന് പോയി. ഇസ്ലാം മതം എന്നുണ്ടായ അന്ന് മുതൽ രണ്ടും അവരുടെ ചിന്ത തത്വചിന്തയും ഒരുമിച്ച് പോയി. ഇപ്പോ നബീൻ തത്വചിന്തയൊക്കെ പറയും, അല്ലാഹു ജനിക്കുന്നവനല്ല ജനിപ്പിക്കുന്നവനല്ല എന്ന് വെച്ചാൽ എന്നാൽ ജായതയും മെറിയതയും എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ തത്വചിന്ത അവിടെയുണ്ട്, പക്ഷെ അതുകൊണ്ടെന്താ പ്രയോജനം എന്താ? ഇപ്പൊ തത്വചിന്ത ഇല്ലാതെ ഇല്ല. അപ്പൊ മതം ഉണ്ടായ സമയത്ത് തന്നെ ഉണ്ട്, മതമുള്ള ഉള്ള സമയത്ത് ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്, തത്വചിന്തകൾ എപ്പോ ഉണ്ടായി വന്നു അപ്പോ അതിന്റെ ഭാഗമായ ജാതിയും വന്നു. അവിടെയൊക്കെ എന്താണ് മതമുണ്ടായി അതിന്റെ തത്വചിന്തയും വന്നു. ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പാശ്ചാത്യ നാടുകളിലൊക്കെ തത്വചിന്ത ഒരു പ്രത്യേക രീതിയായിട്ട് വന്നു. അത് വന്നതെങ്ങനെ? ഗ്രീക്ക് പാരമ്പര്യത്തിൽ നിന്നാണ്, അതിൽ നിന്നാണ് വന്നത്. അരിസ്റ്റോട്ടല്, പ്ലേറ്റോ, അവർക്ക് മുമ്പുള്ള ചില ആൾക്കാർ അങ്ങനെ ആ പാരമ്പര്യത്തിൽ ഒരു തത്വചിന്ത വന്ന് അത് വികസിച്ചു വന്നു. അതിന്റെ പാരമ്പര്യത്തിലാണ് ഹെഗല് വന്നത്. പക്ഷെ എന്ത് ചെയ്തു, പിന്നെ അത് കൂട്ടുപിടിച്ചു മാർക്സും എംഗൽസും എല്ലാം. അത് പിന്നെ വീണ്ടും എന്തായി, മതമായി. അപ്പൊ ഇതിങ്ങനെ പല കൈവഴികളായി ഒഴുകുകയാണ്. അത് മതമായി കഴിഞ്ഞപ്പോൾ മാർക്സിസം എന്ന് പറയുന്ന മതമായി. മതമായി കഴിഞ്ഞപ്പോൾ അവിടെ ഹിംസ വന്നു. ഏതിനും മതത്തിന്റെ സ്വഭാവം വരുന്ന അവിടെ ഹിംസ വരും. അതാണ് ഇതിന്റെ പ്രശ്നം. മാർക്സിസം മതമായങ്ങനെ മാർക്സ് ഒരു പ്രവാചകനായി മാർക്സിസം മാർക്സ് എഴുതിയതൊക്കെ പറഞ്ഞതൊക്കെ എന്തായി, മതമായി. അപ്പൊ പിന്നെ ജനങ്ങൾ അത് വെച്ച് ധന്യം ചെയ്യാൻ തുടങ്ങി. പിന്നെ പിന്നെ വന്നപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായത് അബദ്ധമാണെന്ന്. അപ്പോൾ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എവിടെ കിടക്കുന്നു? ഇതിന്റെ അടിസ്ഥാനം കിടക്കുന്നത് മനുഷ്യന്റെ ഇത്തരം വിശ്വാസങ്ങളിലാണ്. ഇത്തരം വിശ്വാസങ്ങളാണ് മനുഷ്യനെ ചീത്തയാക്കുന്നത്. ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളെ അത് ദൈവം പറഞ്ഞാണെന്ന് വിശ്വസിക്കുന്നിടത്താണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ ആ വാക്ക് വിശേഷ അർത്ഥങ്ങൾ പറയും. പിന്നെ ദൈവം ആരിലൂടെയാണോ പറഞ്ഞത് ആ വ്യക്തിക്ക് അപ്രമാദിത്വം വരും, അയാളെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതിന് നബി തന്നെ പറയാണ്, ഈ ലോകത്തിൽ മറ്റാരെക്കാളും വലുതായി നിങ്ങളുടെ അപ്പനെ അമ്മയോ സഹോദരങ്ങളെക്കാളോ നിങ്ങളുടെ സ്വത്തുക്കളെക്കാളോ ഒക്കെ വലുതായി എന്നെ സ്നേഹിക്കുന്നവൻ ആരെ? നബിയെ. അവനാണ് സ്വർഗരാജ്യത്ത് പോകുന്ന ഒന്നാണ്. അടിച്ചു വിട്ടിരിക്കുകയാണ്. എന്തിനങ്ങനെ പറയുന്നത്? എതിർക്കാതിരിക്കാൻ മാത്രമല്ല, കക്ഷി എപ്പോഴും യുദ്ധരംഗത്താണ്. ഇദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എപ്പോഴും ആള് വേണം. അപ്പൊ നിന്നെക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി നീ മരിക്കണം. യഹൂദന്മാരുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒരു യുദ്ധത്തിൽ നബിയെ പിടിക്കും, കൊല്ലും എന്നുള്ള ഉറപ്പായി. അപ്പോഴാണ് നബി വിളിച്ചു പറയുന്നത്, എനിക്ക് വേണ്ടി ആര്, എനിക്ക് ആരുണ്ട് എന്ന് ചോദിച്ചു. ഉടനെ വിരുദ്ധം ചാടി വീണു ഒരു അൻസാരി, അവരെല്ലാവരും കൂടെ അവനെ വെട്ടി. അവനെ വെട്ടി കൊല്ലുമെന്ന് കണ്ടപ്പോൾ വീണ്ടും വിളിച്ചു ചോദിച്ചു, എനിക്ക് ആരുണ്ട്? ഉടനെ അടുത്തവൻ ചാടി, അടുത്തവൻ ചാടി. അങ്ങനെ ഏഴ് പേരെ വെട്ടിക്കൊന്നു. ഇതിനിടയ്ക്ക് നബി രക്ഷപ്പെടുകയും ചെയ്തു. എനിക്ക് വേണ്ടി ആരുണ്ടെന്നുള്ള ചോദ്യം, കാരണം അതാ പഠിപ്പിക്കുന്നത്. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, മരിക്കാനും തയ്യാറാവണമെന്നാ സ്വർഗത്ത് പോകും. അപ്പൊ ഈ ഒരു ദൈവം പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ വ്യക്തിയുടെ അപ്രമാദിത്വം എന്ന് പറയുന്നു. ഇവിടെ അതാണ്, ഇവിടെ അതിന്റെ സ്ഥാനത്ത് ഋഷിമാര്. ഋഷിമാരെന്ന് പറയുന്നത് എന്താണോ, പലരും മഹാകറാം ബ്രഹ്മന്മാരാണ്. ഋഷിമാരാ യുവമര്, ഭയങ്കര അതിക്രമങ്ങൾ കാണിക്കുന്ന പലരും ഉണ്ട്. വേണ്ടാധീനങ്ങളെല്ലാം കാണിക്കും. പക്ഷെ അതൊക്കെ എന്താണ്? ആർഷമാണ്. ഒന്നും ചോദിക്കാൻ പാടില്ല. അത് പറയുന്ന എന്താണ്? അഗ്നി എങ്ങനെയാണോ ഒരു ദോഷം ബാധിക്കാത്ത അതുപോലെ തന്നെ ഋഷി അവര് തന്നെ പറയാണ്. ഈ ശാസ്ത്രങ്ങളെ കഴിഞ്ഞ് ഉണ്ടാക്കി വയ്ക്കുന്ന ആരാണ്? ഇവര് തന്നെ. അഗ്നിയെ എങ്ങനെയാണോ ഒരു ദോഷവും ബാധിക്കാത്ത അതുപോലെ ഋഷിയെ ഒന്നും ബാധിക്കത്തില്ല. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അതൊക്കെ ബാധിക്കും, നിങ്ങൾക്ക് ശിക്ഷയുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. അവിടെ രണ്ട് ന്യായമാണ്. എന്തുകൊണ്ട് ഋഷി എന്ന് വെച്ചാൽ മന്ത്രദ്രഷ്ടാവാണ്. ഇതെല്ലായിടത്തും ഉണ്ട്. ഇത് ഞാൻ ഏതെങ്കിലും ഒരു മതത്തെ മോശമെന്നല്ല ഞാൻ പറയുന്നു, ഈ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എന്ന് വിചാരിച്ച് നല്ലവരില്ലെന്നല്ല ഞാൻ പറയുന്നു, നല്ല ആൾക്കാരുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? നല്ലവനും ചീത്തയും ഒക്കെ ഋഷിയാണ് ഇവിടെ. അതാണ് പ്രശ്നം. സ്വന്തം മകളെ ഭാര്യയാക്കി വെച്ചാൽ ഋഷിയാണെങ്കിൽ കുഴപ്പമില്ലെന്നാണ്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അത് ഋഷിയാണെങ്കിൽ ദോഷമൊന്നുമില്ല, ഋഷിക്കതാകാം. വേറെ ആരെങ്കിലും ചെയ്താൽ അത് ദോഷമാണ്. ഭാര്യ ചെയ്താലും ദോഷമാണെന്നുള്ളൊരു പാഠമാണ് വേണ്ടത്. പക്ഷെ അതിൻ്റെ അതിന് പകരം ഇങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചു കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ പറയുന്നതല്ല. അങ്ങനെ ചെയ്യാത്തവരല്ലേ ഉണ്ട്? ശരി, അങ്ങനെ ചെയ്യാത്തവർ മാതൃകയാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മൾ അംഗീകരിക്കാം. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം. നബി സ്വന്തം വളർത്തു മകന്റെ ഭാര്യയെ അവനെ കൊണ്ട് നിർബന്ധമായി എന്ത് ചെയ്തു? വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ട് ഭാര്യയാക്കി. ഒരു നിയമം ഉണ്ടാക്കി. എന്താണ്? നബിയുടെ ഭാര്യമാരെല്ലാം വിശ്വാസികൾക്ക് അമ്മമാരാണ്. അപ്പൊ ഇന്നലെ വരെ ഭാര്യയാക്കി വച്ചിരുന്നവന് അവളെ പിറ്റേ ദിവസം മുതൽ അവൻ എന്ത് വിളിക്കേണ്ടി വന്നു? അമ്മയെന്ന്. ഇന്നലെ വരെ ഭാര്യയെ വിളിച്ച് ഭാര്യയായി അവനെ കൂടെ താമസിച്ചവൾ, കൂടെ പുറത്തവളെ, പിറ്റേ ദിവസം മുതൽ എന്ത് വിളിക്കേണ്ടി വന്നു? അമ്മയെ. ഇതൊക്കെയാണ്, ഇതുപോലെയുള്ള ഏർപ്പാടുകളാണ്. അത് എവിടെ ആയാലും ശരി, ഇവിടെ ആയാലും എവിടെ ആയാലും അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നു.